Ria, പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താദൂരത്തെ കഞ്ചിമും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാ തലോടു മിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു യാത്രയിൽ തീരാതെ ഹൃദയം കണ്ണെത്താദൂരത്തെ കഞ്ചിമും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ